ഗുരു പരമ്പര സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 17 ശ്ലോകം 22 അദേശകാലേ യദ്ദാനം അപാത്രഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസം ഉദാഹൃതം. ഈ ഭാഷ്യത്തിന്റെ ഇതിന്റെ ഭാഷ്യം ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിൽ വിവാദമുള്ള ഒരു ഭാഗം അപാത്രം എന്നുള്ളതാണ്. അപാത്രഭ്യ എന്ന് പറയുന്നിടത്ത് മൂർഖ തസ്കരാദിഭ്യോ, മറ്റുള്ള കാര്യങ്ങളിൽ പൊതുവെ എല്ലാവരും ഒരു അഭിപ്രായക്കാരാണ്. പക്ഷെ ഈ അപാത്രം എന്നുള്ളടത്ത് ആചാര്യസ്വാമിയുടെ ഭാഷ്യത്തെ ആധുനികരായ പല ആൾക്കാരും വിമർശിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ സ്വന്തം അഭിപ്രായം മാത്രമല്ല. അത് ഏറ്റവും അടിസ്ഥാനപരമായൊരു പ്രശ്നമാണ്. താൻ വിദ്യയ്ക്ക് ദാനത്തിന് വിദ്യയും വിദ്യാദാനം എല്ലാം പാത്രത്തെ നോക്കണമെന്ന് പറയും, എല്ലാ സ്ഥലങ്ങളിലും പറയും. അപ്പോൾ ആരായിരിക്കണം ഈ പാത്രം? അതിനെക്കുറിച്ചാണ് പല അഭിപ്രായങ്ങളുള്ളത്. പാത്രം എന്ന് പറഞ്ഞാൽ അതിനർഹൻ എന്നർത്ഥം, അധികാരി ആണ് പാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. പാത്രം എന്ന് പറയുന്ന ശബ്ദത്തിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പാത്രം എന്നുള്ള അർത്ഥത്തിൽ സംസ്കൃതി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ പാത്ര ശബ്ദത്തിനർത്ഥം എന്താണ്? അധികാരി അല്ലെങ്കിൽ അർഹൻ എന്നാണ്. അപാത്രം എന്ന് വെച്ചാൽ അധികാരിയല്ലാത്തവൻ, അർഹനല്ലാത്തവൻ എന്നാണ്. ഇവിടെ ഇപ്പോൾ അധികാരിയെ കുറിച്ച് ചിന്തിക്കുന്നത് ദാനത്തെ സംബന്ധിച്ചാണ്. ഈ അധികാര ചിന്ത നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം പല ഭാഗങ്ങളിലും വരുന്നുണ്ട്. ദാനത്തിന്റെ അധികാരിയെ കുറിച്ചുള്ള ചിന്ത, ദാനം ദക്ഷിണ. ദക്ഷിണയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്? യജ്ഞത്തിൽ ഋത്വികുകൾക്ക് കൊടുക്കുന്ന യജ്ഞ ദക്ഷിണ, അതിനെ കുറിച്ച് ചിന്തിക്കും. ദക്ഷിണയും ദാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദക്ഷിണയെന്ന് പറയുന്നത് പ്രധാനമായിട്ട് വന്ന് ചർച്ച ചെയ്യുന്നത് ഋത്വികുകൾക്ക്, അതായത് യജ്ഞ പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ്. പക്ഷെ അതിന് പ്രതിഫലമെന്ന് പറയത്തില്ല, അതിന് ദക്ഷിണ എന്ന് പറയും. ജ്യോതിഷ്ഠോമം പോലെയുള്ള വലിയ യജ്ഞങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിൽ ഋത്വികുകൾ പലതരത്തിലുണ്ട്. അദ്ധരു, ഹോതാവ്, ഉദ്ഗാതാവ്, പ്രസ്തോത, ബ്രഹ്മ, ഇങ്ങനെയുള്ള പല പേരുകളിലുള്ള ഋത്വികുകളുണ്ട്. ഇവർക്കെല്ലാം ഓരോ ജോലിയാണ്. ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ശരിയാണോ എന്ന് മാറി നിരീക്ഷിക്കുക. ഉദ്ഗാതാവ് ചില പ്രത്യേക സമയങ്ങളിൽ മന്ത്രങ്ങൾ ചൊല്ലുക. പ്രസ്തോത ചില പ്രത്യേക സന്ദർഭങ്ങളതിന് അരിഞ്ഞു കൊടുക്കുക, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യുക എന്നെല്ലാം പറയുക. നിങ്ങൾ ഓരോരുത്തർ ഹവിസ് പാത്രത്തിലെടുക്കുക, മുമ്പേ നടക്കുക, ഇങ്ങനെയുള്ളതിന് വേറൊരാൾ, ഇങ്ങനെ ഋത്വികൾക്ക് പല പല ജോലികളാണ്. ഇവരുടെ ജോലിക്കനുസരിച്ച് തന്നെ ഇന്ന് നമ്മൾ ജോലിക്കനുസരിച്ച് കൂലി എന്ന് പറയുന്ന ന്യായമനുസരിച്ച് തന്നെ അന്നും ഉണ്ടായിരുന്നു. അദ്ധരുവിന് കൊടുക്കുന്ന ദക്ഷിണയുടെ 4 ഭാഗം ഇന്നയാളിന്, 3 ഭാഗം ഇന്നയാളിന്, ഈ രീതിയിൽ വ്യവസ്ഥകൾ യജ്ഞങ്ങളെ സംബന്ധിച്ച് അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ബ്രാഹ്മണ പുരോഹിതന്മാരാണ് ചെയ്തിരുന്നത്. ഈ യാചനം എന്ന് പറയുന്നത് ബ്രാഹ്മണ പുരോഹിതന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ്, മറ്റുള്ളവർക്ക് അന്നത് ചെയ്യാൻ അവകാശമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത വൃത്തിയും ഇതാണ്, ഈ യാചനമാണ്, അല്ലെങ്കിൽ ദാനം സ്വീകരിക്കുക, മുഖ്യമായിട്ടും ഇതാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഈ പ്രതിഫലം ദക്ഷിണ രൂപത്തിൽ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പാത്രചിന്ത വരും. അപ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ് ഷടംഗ വേദവി, ഷടംഗങ്ങളോടുകൂടി വേദാധ്യയനം ചെയ്ത് യജ്ഞ കർമ്മങ്ങളെക്കുറിച്ചെല്ലാം ശരിയായി ധരിച്ച ബ്രാഹ്മണ പുരോഹിതർക്ക് മാത്രമേ അന്ന് യജ്ഞങ്ങൾ ചെയ്യാനും കഴിയൂ. കാരണം മറ്റുള്ളവരത് പഠിക്കുന്നില്ല, അപ്പോൾ പഠിക്കുന്നവർ തന്നെ ചെയ്യണം. അപ്പോൾ അവിടെ അങ്ങനെയുള്ളവരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ദക്ഷിണ കൊടുക്കുന്നതും അവർക്ക് തന്നെയാണ്. അവിടെ മറ്റുള്ളവർക്ക്, അതായത് മൂർഖ തസ്കരാദികൾക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം അവർക്ക് യജ്ഞം ചെയ്യാൻ അധികാരമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ദക്ഷിണ പ്രാപ്തമല്ല, അതുകൊണ്ട് അവർക്ക് ദക്ഷിണ കൊടുക്കരുതെന്ന് നിഷേധിക്കേണ്ട ആവശ്യവും വരുന്നില്ല. പൂർവമീമാംസയിലെ വിവരങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. പ്രാപ്തേ സതി നിഷേധം അർത്ഥവത്. ഒരു കാര്യം പ്രാപ്തമായിരിക്കുമ്പോൾ മാത്രമേ അതിനെ നിഷേധിച്ചാൽ അതിന് പ്രയോജനമുള്ളൂ. ബ്രാഹ്മണ പുരോഹിതന് മാത്രമേ ദക്ഷിണ പ്രാപ്തമാകുന്നുള്ളൂ. അതുകൊണ്ട് മൂർഖനും തസ്കരനും ദക്ഷിണയും നിഷേധിക്കേണ്ട കാര്യമില്ല. അവർക്കിത് കൊടുക്കരുതെന്ന് പറയേണ്ട പ്രസക്തിയില്ല. കാരണം അവർക്കിത് പ്രസക്തമാകുന്നില്ല, പ്രാപ്തമാകുന്നില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് നോക്കിയാലും ഇവിടെ ഭാഷ്യകാരന്റെ വ്യാഖ്യാനം ശരിയല്ല. കാരണം ദക്ഷിണ ഒരിക്കലും മൂർഖ തസ്കരാദികൾക്ക് പ്രാപ്തമല്ല. അത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ബ്രാഹ്മണ പുരോഹിതൻ യജ്ഞകർമ്മങ്ങളെക്കുറിച്ച് ശരിക്കും അറിവുള്ള ഒരുവന് മാത്രമേ പ്രാപ്തമാകുന്നുള്ളൂ. അതുകൊണ്ട് മൂർഖ തസ്കരാദികൾക്ക് ദക്ഷിണ കൊടുക്കരുത് എന്നുള്ള വ്യാഖ്യാനവും ശരിയല്ല. പിന്നെ വരുന്നത് ദാനമാണ്. ദാനം എന്ന് പറയുന്നത് പ്രതിഫല രൂപത്തിൽ കൊടുക്കുന്നതല്ല. ദാനം പലതരത്തിൽ, വിദ്യാദാനം, വസ്ത്രദാനം, അന്നദാനം, ധനദാനം, ഔഷധദാനം, ഇങ്ങനെ പലതരത്തിലുള്ള ദാനങ്ങളുണ്ട്. ഈ ദാനങ്ങളെന്ന് പറയുന്നത് വലിയ കർമ്മങ്ങളോടുകൂടി, ഇപ്പോൾ ക്ഷത്രിയനായ രാജാവ് അശ്വമേധയാഗം ചെയ്യുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ കർമ്മങ്ങൾ ചെയ്യുന്നു, വിശ്വജിത് യാഗം നടക്കുന്നു, ഇങ്ങനെയുള്ള യാഗങ്ങളും മറ്റും ചെയ്യുമ്പോൾ പിന്നെ ശുഭകർമ്മങ്ങൾ, പുത്രോത്പത്തി, വിവാഹം തുടങ്ങിയ കർമ്മങ്ങളോടനുബന്ധിച്ചാണ് കൊണ്ട് ദാനം ചെയ്യുന്നത് മുഖ്യമായിട്ട്. അതിന് പറയുന്നത് എന്താണ്? യജ്ഞത്തിന് ബാഹ്യമായിട്ടുള്ള ദാനം എന്നാണ്. അത് യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ടും നടക്കും, യജ്ഞത്തിന് പുറമേയും നടക്കും. യജ്ഞത്തിന് അകത്ത് നടക്കുന്ന ദാനമാണ് ദക്ഷിണ. യജ്ഞത്തിന് പുറമേ നടത്തുന്ന ദാനങ്ങളാണ് ഇതല്ല. മഹാഭാരതവും മറ്റും വായിച്ചു നോക്കുക. യുധിഷ്ഠിരന്റെ രാജസൂയയാഗം നടക്കുന്ന ഭാഗം എടുത്ത് വായിച്ചു നോക്കുന്നു. അവിടെ ദാനം നടത്തിയതായി പറയുന്നുണ്ട്. അവിടെ ദാനം നടത്തുമ്പോൾ എന്താണ്? ആദ്യം ബ്രാഹ്മണർക്ക് കൊടുക്കുന്നു. കാരണം അന്നത്തെ സ്ഥിതി അനുസരിച്ച് പൂജനീയരായിരിക്കുന്ന ബ്രാഹ്മണരാണ്. അതുകൊണ്ട് ദാനം ആദ്യം അവർക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ. അങ്ങനെ ദാനം കൊടുക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നാല് വർണ്ണത്തിനും പെട്ടവർക്കും കൊടുത്ത് വർണ്ണബാഹ്യന്മാർക്കും കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പറയുന്ന ചണ്ഡാളാദികൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. സർവരും രാജ്യത്തിലെ പൗരന്മാരാണ്. അപ്പൊ സർവർക്കും അവിടെ ദാനം കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. ആരെങ്കിലും ഒഴിവാക്കി നിർത്തി അത് പ്രത്യേകം പറയുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ ആ രാജ്യത്തിൽ പ്രജകളിൽ ആരും തന്നെ ദാനം കിട്ടാത്തവരായി ശേഷിക്കുന്നില്ല. അത് ദാനമാണ്, ദക്ഷിണയല്ല. അപ്പൊ അവിടെ മൂർഖനെയോ തസ്കരനെയോ മാറ്റി നിർത്തിയിട്ട് യാഗം കൊടുക്കുന്നതായിട്ട് പറയുന്നില്ല. അങ്ങനെ കൊടുത്തതായിട്ടാണ് നമ്മുടെ ഈ ഇതിലെല്ലാം പറയുന്നു. എല്ലാവർക്കും കൊടുക്കുന്നു, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. ദാനത്തെ സംബന്ധിച്ച് ദാനത്തിന് സർവരും അർഹരാണ്, ആരെയും മാറ്റി നിർത്താൻ ഒക്കത്തില്ല. അങ്ങനെ കൊടുത്തതായിട്ട് അവിടെയെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു മൂർഖ തസ്കരന്മാർക്ക് കൊടുക്കരുതെന്ന്. അതിനോടാണ് വിയോജിപ്പുള്ളത്. കാരണം ദാനം നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ അവൻ മൂർഖനാണോ തസ്കരനാണോ എന്ന് നോക്കി ദാനം കൊടുക്കാൻ ഒക്കത്തില്ല. അങ്ങനെയല്ല ചെയ്യുന്നു, അത് എന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ദാനത്തിന് അവൻ അർഹനാണോ എന്ന് നോക്കും. ആ നോക്കുന്നതിന്റെ യോഗ്യതയും മൂർഖതയും തസ്കരതയൊന്നുമല്ല. ഒരു ദാനം ചെയ്യുമ്പോൾ, ഒരു ദാനം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഹോസ്പിറ്റലുണ്ട്, ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും പ്രായോഗികമായി ചിന്തിക്കാത്തത് കൊണ്ടും കാലദേശ ഉചിതമായി ചിന്തിക്കാത്തതുകൊണ്ടാണ് നമുക്ക് പല സംശയങ്ങളും വരുന്നത്. അപ്പോൾ അവിടെ ഒരാൾ വരുന്നു, ഒരു രോഗി വരുന്നു ചികിത്സയ്ക്ക്, എന്നുവെച്ചാൽ സൗജന്യമായ ചികിത്സയ്ക്ക് അയാൾ അർഹനാണ്, രോഗിയാണ്, ചികിത്സ കൊടുക്കുകയും വേണം. അപ്പം നമ്മൾ ചികിത്സയ്ക്ക് മുമ്പ് അവന് പാണ്ഡിത്യം ഉണ്ടെന്ന് പരീക്ഷിച്ചിട്ടാണോ കൊടുക്കുന്നത്? ആചാര്യസ്വാമികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവൻ മൂർഖനാണെങ്കിൽ അവന് കൊടുക്കാൻ പാടില്ലെന്ന്, അവൻ വിദ്വാനല്ലെങ്കിൽ അവന് സൗജന്യ ചികിത്സ കൊടുക്കരുതെന്നാണ്. നിങ്ങളീ ഭാഷ ഈ പറയുന്ന രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ, അത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും രോഗം പിടിച്ച് അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഭാഷയും പഠിച്ചിട്ടുണ്ടോ? എന്നാലേ ഇവിടുന്ന് ചികിത്സ കിട്ടൂ. കാരണം മൂർഖന്മാർക്ക് കൊടുക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു സ്വാമി. പിന്നെ തസ്കരനാണോ എന്നും ചോദിക്കും, നീ മോഷ്ടിച്ചിട്ടുണ്ടോ? മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ചികിത്സയില്ല, കാരണം അതും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, തസ്കരന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടിക്കും. ഇപ്പൊ മൂർഖ തസ്കരന്മാർക്ക് ദാനം ചെയ്യാൻ പാടില്ല, അത് ഔഷധ ദാനമാണ്, ഇതും പറഞ്ഞിട്ടുള്ളതാണ്. ഔഷധം ദാനമായി കൊടുക്കണമെന്ന് ആയുർവേദ ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് പിന്നെ നമ്മൾ എന്താ അവിടെ നോക്കുന്നത്? അവൻ ദീനനാണ്, അർഹനാണെങ്കിൽ നമ്മൾ അവന് കൊടുക്കും. അല്ല, അവന്റെ പാണ്ഡിത്യം നോക്കിയിട്ടോ, അവൻ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോക്കിയിട്ടല്ല, അവന്റെ തൊഴിൽ നോക്കിയിട്ടല്ല, അവന് സ്വയം അവൻ സമ്പന്നനല്ല, അവന് സമ്പത്തില്ലാത്തവനാണ്, കഷ്ടപ്പെടുന്നവനാണ്. അപ്പൊ അവിടെ അവന്റെ അർഹത എന്ന് പറയുന്നത് എന്താണ്? അവന്റെ ദീനതയാണ്. അത് നോക്കിയിട്ടാണ് നമ്മൾ സഹായിക്കുന്നത്. നമ്മൾ സുനാമിക്ക് സഹായിക്കുന്നു, വെള്ളപ്പൊക്കമുള്ളിടത്ത് പോയി സഹായിക്കുന്നു. ഇവിടെയൊക്കെ ചെന്ന് ആൾക്കാർക്ക് വസ്ത്രവും ഭക്ഷണവും കൊടുക്കുമ്പോൾ അവൻ മൂർഖനാണോ തസ്കരനാണോ എന്ന് നോക്കിയിട്ടാണോ കൊടുക്കുന്നത്? അവിടെ നമ്മൾ ചെയ്യുന്നത് ദാനമാണ്. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഒരുത്തിന്റെ ഉടുതുണി ഒരിച്ചു പോയി കഴിഞ്ഞാൽ അവനെ പിടിച്ചു നിർത്തി അവന്റെ പാണ്ഡിത്യം പരീക്ഷിച്ചിട്ടാണ് അവന് തുണി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കുമോ, നീ ഇതുമ്പ് ഏതെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിലേ നിനക്ക് തുണി തരത്തുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് തുണിയില്ല, നടന്നോ എന്ന് പറയൂ. അപ്പോൾ ഇതാണ് കാലോചിതമല്ലാത്ത വ്യാഖ്യാനം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ ചുറ്റുപാടുകളുമായി തട്ടിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത് ഒരു കാര്യം ശരിയാണ്, ശങ്കരാചാര്യർ സ്വപ്നം കണ്ടിട്ടില്ല, അതെന്റെ കുറ്റമല്ല. ഇന്നുള്ള ആൾക്കാർ പറയുന്ന എന്താണ്? നമ്മൾ സ്വപ്നം കാണണമെന്നാണ്. അല്ലെങ്കിൽ ഈ കാലത്ത് നമുക്ക് ജീവിക്കാൻ വയ്യാതെ വരും. ഇതൊക്കെ ഇതുപോലെ അക്ഷരം പ്രതി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പരമാബദ്ധമായി തീരും. ഇന്നിത് നോക്കി നമുക്ക് ഒരു ദാനവും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ലോകസേവനം ദാനം എന്നെല്ലാം പറഞ്ഞ് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ നമ്മളവിടെ ഒന്നേ നമുക്ക് നോക്കാൻ പറ്റൂ, ആർക്കാണോ ആ സമയത്തത് അർഹതയുള്ളത് അവർക്ക് കൊടുക്കുക. അല്ലാതെ മറ്റ് യോഗ്യതകൾ നോക്കിയിട്ടല്ല. മൂർഖനെന്ന് പറഞ്ഞാൽ വിദ്വാനല്ലാത്തവനെന്നാണ്, പഠിപ്പില്ലാത്തവനെന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾ ഈ സുനാമിക്ക് ഇവിടെ സേവനം ചെയ്ത് പഠിപ്പില്ലാത്തവർക്ക്, പഠിപ്പുള്ളവർ നോക്കി സേവനം ചെയ്തിരുന്നെങ്കിൽ എത്ര പേർക്ക് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റും? ശങ്കരഭക്തന്മാർ എന്ത് ചെയ്യും? അമ്മയുടെ ഭക്തന്മാർക്ക് ചെയ്യാൻ പറ്റും, ശങ്കരഭക്തന്മാർക്ക് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അവൻ പരിശോധിക്കും ആദ്യം, ഇവൻ മൂർഖനാണോ തസ്കരനാണോ. അത് കഴിഞ്ഞിട്ട് അവൻ അന്നം കൊടുക്കത്തുള്ളൂ. അന്നം കൊടുക്കുന്നിടത്ത് അതല്ല നമ്മൾ നോക്കുന്നത്, അവന് വിശക്കുന്നവൻ അന്നം കൊടുക്കുക. രണ്ടാമതാണ് പിന്നെ മൂർഖനാണ് തസ്കരനാണോ എന്നുള്ളത്. അത് നോക്കേണ്ടത് നമ്മുടെ ജോലിയല്ല, പോലീസിന്റെ ജോലിയാണ്. അപ്പോൾ വിശക്കുന്നവൻ അന്നം കൊടുക്കുക, അതാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ആര് സ്വീകരിക്കുന്നത്. ഇവിടെ അതല്ല പറയുന്നത്, മൂർഖനാണെങ്കിൽ കൊടുക്കരുത്, തസ്കരനാണെങ്കിലും കൊടുക്കരുത്, അന്നദാനം പാടില്ലെന്നാണ്. അത് ഈ കാലത്തിന് യോജിക്കുന്നതല്ല. ശങ്കരാചാര്യ സ്വപ്നം കാണാത്ത എന്റെ കുറ്റമാണ്. ശങ്കരാചാര്യർക്ക് അത് സ്വപ്നം കാണാൻ കഴിഞ്ഞില്ല, കാരണം ആ കാലം അങ്ങനത്തെ കാലമായിരുന്നു. ശങ്കരാചാര്യന്റെ മുമ്പിൽ നിന്നിരുന്ന പ്രശ്നങ്ങൾ വേറെയായിരുന്നു. ഇതുപോലെ തന്നെ ദേശകാലങ്ങൾ, നമ്മൾ വെള്ളപ്പൊക്കം ഉള്ളിടത്ത് ചെന്ന് അവർ അവിടെ എന്ത് ചെയ്യുന്നു, കഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ വസ്ത്രം കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു. മഴ പെയ്യാത്ത സൗദിയിലോ അറേബ്യയിലോ ചെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? അതാണ് ദേശം നോക്കണമെന്ന് പറയുന്നത്. ദേശം അതാണ്, കാലം അതുപോലെ നോക്കണം. നമുക്കെങ്ങനെ സഹായിക്കണമെങ്കിൽ എന്ത് വേണം, വെള്ളപ്പൊക്കം വരുന്ന കാലമായിരിക്കണം. അല്ലാത്ത കാലത്ത് അവിടെ ചെന്നിട്ട് ഇതും കൊണ്ട് അവിടെ ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ കാലദേശങ്ങളെന്ന് പറയുന്നതും പിന്നെ ഇത് കൊടുക്കുന്നത് കഷ്ടപ്പെടുന്നവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും എന്താണ്, അസ്വസ്ഥരായിരിക്കും, വളരെ മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ടവരായിരിക്കും. നമ്മളവരെ അടുത്ത് സേവനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവരുടെ മാനസിക നിലവാരമനുസരിച്ച് നമ്മൾ പ്രതികരിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും പാടില്ല. മറിച്ച് എന്ത് വേണം, സത്കാരപൂർവം ചെയ്യണം. അസത്കൃതം അവജ്ഞാതമായിട്ട് ചെയ്യാൻ പാടില്ല. അവരുടെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ അടുത്ത് നമ്മൾ സേവനത്തിന് ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കത്തില്ല. അവർ ക്രുദ്ധരായെന്നിരിക്കും, പലതും ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ അസത്കൃതം അവജ്ഞാതമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. എന്താണോ നമ്മൾ പഠിച്ചിരിക്കുന്ന, എന്താണ് മാനവ സേവ, മാധവ സേവ എന്നൊക്കെയുള്ള തത്വങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ ഒരു ആധ്യാത്മിക സാധനമാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അതെല്ലാം ക്ഷമിച്ച് അവരുടെ പോരായ്മകളെല്ലാം ക്ഷമിച്ചിട്ട് ഈശ്വര പൂജ എന്നുള്ളതിനൊക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പം അവരിൽ നിന്ന് കോപതപാദികളൊക്കെ ഉണ്ടായാലും അല്ലെങ്കിൽ അവരിൽ നിന്ന് കൃതജ്ഞത ഉണ്ടായാലും അതെല്ലാം ക്ഷമിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരിക്കലും അത് അസത്കൃതവും അവജ്ഞാതവും, അവർ നമ്മെ നിന്ദിച്ചു എന്ന് വിചാരിച്ച് തിരിച്ചവരെ നിന്ദിച്ചുകൊണ്ട്, അവർ നമ്മളെ ബഹുമാനിച്ചില്ല എന്ന് വിചാരിച്ച് അവരെ ബഹുമാനിക്കാതെ നമ്മൾ ചെയ്യുന്നില്ല. ആ രീതിയിൽ അത് മനസ്സിലാക്കണം. ദേശകാലമെന്ന് പറയുന്നതും പാത്രമെന്ന് പറയുന്നതും സത്കാര ബഹുമാനങ്ങളെന്ന് പറയുന്നതെല്ലാം മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത്. അല്ലാതെ ശങ്കരാചാര്യ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഇത് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്മയുടെ കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം ജീവനോട് സഹാനുഭൂതി, സ്നേഹം, കാരുണ്യം, ഇതാണ് അവിടെ അർഹതയ്ക്ക് മുഖ്യമായിട്ട് അമ്മ അല്ലെങ്കിൽ അമ്മയെപ്പോലെയുള്ള ഇന്നത്തെ ആചാര്യന്മാർ പഠിപ്പിക്കുന്ന അതാണ്. അല്ലാതെ അവന്റെ പാണ്ഡിത്യമോ അല്ലെങ്കിൽ അവന്റെ മറ്റ് ക്വാളിറ്റികളോ നോക്കിയിട്ടില്ല. പിന്നെ തസ്കരനെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ 90% തസ്കരന്മാരാണ്. കാരണം മറ്റുള്ളവരുടെ അതിനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കൈവശപ്പെടുത്തണമെന്നാണ് സമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്നത്. വ്യക്തികൾ, സമൂഹം, വലിയ രാഷ്ട്രങ്ങൾ എല്ലാം ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ പറയാറില്ലേ അധിനിവേശ ശക്തികളെന്ന് പറയും. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മറ്റുള്ള രാഷ്ട്രങ്ങളുടെ സമ്പത്തുകൾ കൊള്ളയടിക്കുക. പണ്ട് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ദസ്യുക്കൾ, കിരാതന്മാരെന്നൊക്കെ പറയുന്നത് അവർ വാളും കുന്തുമൊക്കെ കൊണ്ട് ആൾക്കാരെ കൊള്ളയടിച്ചിരുന്നു. ഇന്നങ്ങനെയല്ല, ബുദ്ധി കൊണ്ട് കൊള്ളയടിക്കുന്നു. ബുദ്ധി കൊണ്ട് അവർ സമ്പത്തുണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ എന്താണ്, വിദ്യാസമ്പന്നന്മാരും ഇന്ന് നമ്മൾ കരുതുന്നവരെല്ലാം തസ്കരന്മാരാണ്. അപ്പോൾ നമ്മൾ സേവനം നടത്തുമ്പോൾ അവൻ പുണ്യവാനാണോ പാപിയാണോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ഇതിങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇത് പഠിച്ചു വയ്ക്കുന്നവർ പ്രവർത്തിക്കുന്നതും അക്ഷരാർത്ഥത്തിൽ തന്നെ. ഞാനത് നേരിൽ കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് കൂപമണ്ഡൂകങ്ങളെ പോലെ കിടക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ കാശിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു മലയാളി വന്നു, ഒരു വയസ്സായ ഒരാള്. വയസ്സുകാലത്ത് ഒരുപക്ഷെ ഭാര്യയോടെ മക്കളോടെ പണങ്ങി വന്നായിരിക്കും. എന്തായാലും കാശിക്ക് പോകണമെന്ന് പറഞ്ഞു വന്നതാണ്. കാശി എന്ന് വിചാരിച്ച ഇദ്ദേഹം വിചാരിച്ചിരുന്നത് വലിയൊരു വനവും മനുഷ്യവാസമില്ലാത്ത സ്ഥലമെന്നാണ്. അവിടെ വന്നിറങ്ങിയപ്പോൾ പെരിച്ചാഴി ബന്ധം കണ്ടതുപോലെ അവിടെ കിടന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ അടുത്ത് വന്നു. മലയാളിയാണല്ലോ, സഹായിക്കണമെന്ന് വിചാരിച്ച് ഞാനൊരു ആശ്രമത്തിൽ പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അസുഖം പിടിച്ചു. അസുഖം പിടിച്ചെന്നറിഞ്ഞ് ഞാനൊരു അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം രോഗിയായിട്ട് കിടക്കുകയാണ്. അവിടെ നോക്കാൻ ആരുമില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സ്വാമിയെടുത്ത് ചോദിച്ചു. സ്വാമി എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട, ശങ്കര പരമ്പരയിൽപ്പെട്ട ആളുകൾ. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ചെയ്താൽ നന്നായിരിക്കും. എൻ്റെ ഇരുന്ന് വെച്ചാൽ കാശോ മറ്റ് സ്വാധീനങ്ങളോ ഒന്നുമില്ല. അവിടെയുള്ള ആശ്രമക്കാർക്കാണെങ്കിൽ അതിനെല്ലാം കഴിയും. അപ്പം അദ്ദേഹം പറഞ്ഞത്, ആദ്യം പറഞ്ഞ ഇതാണ്, ഇയാളിവിടെ വന്ന് സ്വാമി പറഞ്ഞോളൂ, ഞങ്ങളിവിടെ വച്ച് ഇയാൾ കള്ളനോ കൊള്ളക്കാരനോ ഒന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഒന്ന് മറ്റൊന്ന്, അയാളിപ്പോൾ കഷ്ടപ്പെടുന്നെങ്കിൽ അത് അയാളുടെ കർമ്മത്തിന്റെ ഫലമാണ്. ഇനി അയാൾക്ക് വേണ്ടി കഷ്ടപ്പെടാനുള്ള പാപകർമ്മമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഇയാൾക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യുന്നവൻ കുറച്ച് കഷ്ടപ്പെടണമുണ്ട്. അതിനുവേണ്ടിയുള്ള പാപകർമ്മങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അയാൾക്ക് വേണ്ടി കഷ്ടപ്പെടാനും പറ്റത്തില്ല. അയാളെ കൊണ്ട് എന്താ ഇത് പറയിച്ചത്? ഈ പറയുന്ന മൂർഖ തസ്കരാദി എന്നെഴുതിയിരിക്കുന്നത് പഠിച്ച ആളാണ്. അത് അതല്ല അതിൻ്റെ തമാശ. അയാളൊരു നല്ല ഭക്തനായിരുന്നു. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഇയാൾ കിടക്കയിൽ കിടക്കുകയാണ്. അയാൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് കിടക്കുകയാണ്. ശരി, ഞാനവിടുന്ന് പോയി. ഞാൻ വിചാരിച്ചിന് വേറെ എന്തെങ്കിലും ഉപായം അന്വേഷിക്കാം, വേറെ ഏതെങ്കിലും ആശ്രമം ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാമെന്ന് വിചാരിച്ച്. എനിക്കവിടെ വലിയ പരിചയമില്ല. ആശ്രമങ്ങളെല്ലാം ഹിന്ദിക്കാരുടെ ആശ്രമങ്ങളാണ്. വേറെ ഒന്നുണ്ട് ആശ്രമങ്ങളിൽ, അതിനെക്കുറിച്ച് അന്വേഷിച്ച് പരിചയമുള്ള ഒരു മുഖാന്തരം. അവർ പറഞ്ഞു, ഇവിടെയൊന്നും അതിനുള്ള സൗകര്യങ്ങളില്ല. ഇത് ആശ്രമം എന്ന് പറയുന്നത് ആശുപത്രിയല്ല. ആശ്രമം എന്ന് പറയുന്നത് അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാലും അവർ പറഞ്ഞു കേൾക്കാനുള്ള സൗഭാഗ്യം കൂടെ ഉണ്ടായി. ഇത് വേദാന്തം ശ്രവണ മനനങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ്. രോഗികളെ ശുശ്രൂഷിക്കുക, ആശുപത്രി കൊണ്ടുവരണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി, അത് ആശുപത്രി കൊണ്ടുപോകുന്നെങ്കിൽ ഒരാൾ കൂടെ ചെന്നാലേ അഡ്മിറ്റ് ചെയ്യൂ, ഒരാളവിടെ നിൽക്കുകയും വേണം. അതിനൊന്നും ഇവിടെ ആളില്ല, ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല. ഞങ്ങൾ വേദാന്ത ശ്രവണത്തിൽ കഴിയുന്നവരാണ്. എന്തായാലും രണ്ടു ദിവസം ഇത് കഴിഞ്ഞതിന് ശേഷം, അന്വേഷണം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ബെഡ് കാലി, ആളിനെ കാണാനില്ല. ഞാൻ ചോദിച്ചു, ഇവിടെ ഉണ്ടായിരുന്ന ആളവിടെ? അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്ന് രാവിലെ മുതൽ ആളിനെ കാണാനില്ല, ഇവിടെ പോയിന്നറിയില്ല. അവിടെ ഒരാൾ കാണാതെ പോയി കഴിഞ്ഞാൽ വലിയ സ്ഥലമാണ്, വലിയ നഗരമാണ്, ഇവിടെ നിന്നും പോയി കണ്ടുപിടിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഇനി ഞാൻ വിചാരിച്ചിന് ഇയാൾ മരിച്ചവരെങ്ങാനും എടുത്ത് ഗംഗയിലെങ്ങാനും ഇട്ടോ, എന്താ സംഭവിച്ചൊരു പിടിയില്ല, എന്തായാലും പോട്ടെ എന്ന് വിചാരിച്ച് ഞാനും അതങ്ങ് വിട്ടു. ഒരു രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് വേറൊരു ഇതുപോലൊരു സന്ദർഭത്തിൽ ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പരിസരങ്ങളൊക്കെ വീക്ഷിക്കും, ആൾക്കാരെ വീക്ഷിക്കും. സാധാരണഗതിയിൽ പ്രതികരിക്കാറില്ല, ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ തിരിച്ച് അങ്ങോട്ടും പ്രതികരിക്കുമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് പോയി. അത് വേറൊരു കഥയാണ്. അത് ഇവിടെ പറയുന്നതിന് ഇപ്പോൾ സാങ്കത്യമൊന്നും ഇല്ലാത്തുണ്ടാക്കാതെ പറയുന്നില്ല. ഞാൻ വേറെ സ്ഥലത്ത് പോയി. ഇതുപോലെ മറ്റൊരു സംഭവമാണ് അത്. ഞാൻ എനിക്ക് തോന്നുന്നു അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അവിടെ ചെന്ന് ഇങ്ങനെ നടക്കുമ്പോൾ കാണാം ഇയാൾ വളരെ കുട്ടപ്പനായിട്ട് അവിടെ ഇരിക്കുന്നു, അസുഖം മാറി വളരെ ഉന്മേഷവാനായിട്ടിരിക്കുന്നു. ഞാൻ മുമ്പ് ചെല്ലുമ്പോഴെല്ലാം വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരുന്ന ആള് ഞാൻ അവിടെ ചെല്ലുമ്പം കാണുന്ന എന്താണ്, ഇയാൾ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നോക്കാൻ ആളുണ്ട്, ഭക്ഷണമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വാമി എന്താ ഇപ്പം ബൈബിളെടുത്തത്? പറഞ്ഞു, ഇതാണ് എന്നെ രക്ഷിച്ചത്. എനിക്ക് വസ്ത്രവും പരിചരണവും ഭക്ഷണവും ഒക്കെ തന്നത് ഇവരാണ്. ഞാനിരുന്നത് മദർ തെരേസയുടെ മഠത്തിലാണ്, കാശിയിൽ ഗംഗയുടെ തീരത്ത് തന്നെ അവരുടെ ഒരു മഠമുണ്ട്. അവിടെ ഇദ്ദേഹം വളരെ സന്തോഷവാനായിട്ട്, കാവി വസ്ത്രമൊക്കെ തന്നെ അതൊന്നും മാറിയിട്ടില്ല, സന്തോഷവാനായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവിടുത്തെ സിസ്റ്റർമാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, മലയാളികളാണ്, പറഞ്ഞു ഗംഗയുടെ തീരത്ത് ഞങ്ങൾ ആൾക്കാരെ എടുക്കാൻ പോകും ഇങ്ങനെ വന്ന് കിടക്കുന്നവരെ. അപ്പോൾ ഇയാൾ മരിക്കാറായി കിടന്ന ഒരാളാണ്, ബോധമില്ലായിരുന്നു. ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിരുന്നെങ്കിൽ ഇയാൾ മരിച്ചന്. ഞങ്ങളവിടെ പോയി എടുത്തു കൊണ്ടുവന്നു. ഇവിടെ അവിടെ തന്നെ ആശുപത്രി സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇതെല്ലാം കൊടുത്ത് അയാളിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരുന്നപ്പോൾ അയാൾക്ക് തോന്നി ഇവർ ചെയ്തത്, ഇതൊക്കെ ചെയ്തവരെന്താ വായിക്കുന്നത് ബൈബിൾ, എന്നാൽ എനിക്കൊന്ന് വായിച്ചാൽ കൊള്ളാമെന്ന് വിചാരിച്ചു. അയാൾ ബൈബിൾ വായിച്ചുകൊണ്ട് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം ചോദിച്ചു, ഇനി ആശ്രമത്തിൽ പോകുന്നതിൻ്റെ അസുഖം മാറിയില്ല? പറഞ്ഞു, എന്നെ ഇവർ വിഷം തന്ന് വന്നാലും ശരി, ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. ഇനി ഒരു ആശ്രമത്തിൽ എൻ്റെ ജീവിതകാലത്ത് ഞാൻ കയറത്തില്ല എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? അതിന് കാരണം ഈ പറയുന്ന തിയറിയാണ്. ഇവിടെ ഇരിക്കുന്ന കൂപമണ്ഡപങ്ങൾക്ക് ഇതുവല്ലതും അറിയാമോ? ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുമോ? പറഞ്ഞാൽ ഇത് നേരിട്ട് അനുഭവിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ഇവിടുത്തെ കഞ്ഞിയിൽ സുഖം പറ്റി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. ലംബകർണന്മാരായിട്ട് തന്നെ കഴിയും. ലംബകർണൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വലിയ ചെവിയുള്ള ഒരു ജീവിയാണ്. അത് ചെറിയൊരു ശബ്ദം ഉണ്ടാക്കിയാൽ മതി അത് ചെവി ഇങ്ങനെ ഉയർത്തി പിടിക്കും. അതാണ് ആ ജീവിയുടെ ഒരു പ്രത്യേകത. ഒരു ചെറിയ ചലനം പോലും അതിന് ഗ്രഹിക്കുന്നതിന് ശേഷിയുണ്ട്. അതായത് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കും. പക്ഷേ അതിൻ്റെ തലയ്ക്കകത്തൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ബുദ്ധിയില്ലാത്തവരേക്കാ പേര് പറഞ്ഞാൽ വിളിക്കുന്നു. ആ പ്രാണിയുടെ പേര് പറഞ്ഞു. അതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ലംബകർണൻ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി ഞങ്ങളെ അങ്ങനെ വിളിച്ചോന്ന് ചോദിക്കും ചിലർ. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ ഈ ലംബകർണന്മാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല. ഞാൻ പറയുന്നതെല്ലാം അവർ ശ്രദ്ധിച്ച് കേൾക്കും, എന്നിട്ടിരുന്ന് കരയും. നാലഞ്ച് വർഷം കൊണ്ട് കരയുന്നു. ആദ്യ കവിഞ്ഞ് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും വരത്തില്ല. അങ്ങനെയല്ല, ചെവി കൊണ്ട് കേട്ടാൽ പോരാ, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുകയും വേണം. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ ജീവിക്കുന്നിടത്ത് അവരെ ചുറ്റുപാടിൽ എന്ത് നടക്കുന്നു എന്നുകൂടി അറിയത്തില്ല. ആണ് ഏറ്റവും വലിയ കഷ്ടം. ഇപ്പം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കാം. ഈ കേരളത്തിൽ ക്രിസ്തുമതം ഇത്രയും വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണം അവർ എന്ത് ഉപായത്തിലൂടെയാണ് ഇവിടെ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത്? എന്നുള്ളതിനെ കുറിച്ച് എത്ര പേര് ഇവിടെ ചിന്തിച്ചിട്ടുണ്ട്? അതായത് ഒന്ന്, അവർ വന്ന കാലത്ത് ഭരണാധികാരികളുടെ അവർക്ക് പിന്തുണ ഉണ്ടായിരുന്നു. രണ്ട്, അവർ സ്വീകരിച്ച ഉപായം ഒന്ന് ആതുര ശുശ്രൂഷ, മറ്റൊന്ന് വിദ്യാഭ്യാസം. ഈ രണ്ട് മേഖലകളിലൂടെയാണ് അവരിവിടെ ഈ മതം ഇത്രയും വലുതാക്കിയത്. അവർ സ്വീകരിച്ച ആ ഒരു ഉപായം തെറ്റാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം ഈ ആതുര ശുശ്രൂഷയും വിദ്യാഭ്യാസവും നിഷേധിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയ്ക്ക് ഇറങ്ങി അവർ പ്രവർത്തിച്ചു. അവരെ മുഴുവൻ അവർ ക്രിസ്ത്യാനികളാക്കി. അതിലവരെ മാത്രം നമ്മൾ തെറ്റു പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ഇതാണ്, മൂർഖ തസ്കരന്മാർക്ക് യാതൊരു ഉപകാരവും ചെയ്യരുത്. അവരെല്ലാം മൂർഖരായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു. ആഫ്രിക്കയിലെ ജനങ്ങളെല്ലാം ഇങ്ങനെ ക്രിസ്ത്യാനികളായി, അവിടെയും മുഴുവൻ മൂർഖ തസ്കരന്മാരായിരുന്നു. അവിടെയുള്ളവരൊന്നും ക്രിസ്ത്യാനികളായിരുന്നു. ആസാമിലും അരുണാചൽ പ്രദേശിലും ഒന്നും ഹിന്ദുക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തത് എന്തുകൊണ്ട്? അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ ഈ മൂർഖ തസ്കരന്മാരാണ്. അവരെയൊക്കെ നമ്മൾ ഈ സിദ്ധാന്തം പറഞ്ഞിട്ട് അവരെയെല്ലാം മാറ്റി നിർത്തി, അവരെല്ലാം ഇന്ന് ക്രിസ്ത്യാനികളായി. ഇപ്പോ അവിടെ പോയി തല്ലും വാങ്ങിച്ചിട്ട് തിരിച്ചു വരികയാണ്. ഹിന്ദു പ്രേമികൾ അവിടെ ചെന്ന് അടിയും കൊണ്ട് ഇവിടെ വന്നിരുന്ന് കരയുകയാണ്, അവിടെ നിന്ന് കയറാൻ വയ്യെന്നും പറഞ്ഞു. ഇതാരുടെ കുറ്റമോ? മൂർഖ തസ്കരന്മാർ. അവർക്ക് ഉപകാരം ചെയ്തെന്നാണ്, ദാനം ചെയ്തെന്ന് പറഞ്ഞാൽ ഉപകാരം, അവർ പാത്രങ്ങളല്ല. ഇതിനെ തെറ്റായി പഠിപ്പിച്ചാണ് അതിന്റെ ഫലമാണ് ഇന്ന് ഹിന്ദു സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുസ്ഥിതിക്കെല്ലാം കാരണം ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. നമ്മുടെ പല ആചാര്യന്മാർക്കും ദീർഘവീക്ഷണമില്ലാതെ പോയി. ചില ചിന്തിക്ക് ഇത് സ്വാമി പലതവണ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ശരിയാ, പലതവണ നിങ്ങൾ ചോദിക്കുന്നു, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നു. നിങ്ങൾ നിർത്തിയാൽ ഞാനും നിർത്തും, ഇല്ലെങ്കിൽ ഞാനിതും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കാത്തവനെയാണ് ഒരു തരത്തിൽ മൂർഖനെന്ന് വിളിക്കേണ്ടത്. അപ്പൊ ഈ വ്യാഖ്യാനം തെറ്റാണ്, കാലോചിതമല്ല. അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കണം. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഫ്ലഡ് റിലീഫും സുനാമി റിലീഫുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ സംസ്കൃതത്തിലൂടെയും ശങ്കരാചാര്യരുടെ ഭാഷയത്തിലൂടെയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അങ്ങനെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അമ്മയുടെ ആദർശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അമ്മയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കില്ല. അല്ലെങ്കിൽ ആധുനിക ആചാര്യന്മാരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ പറയുന്നിടത്ത് സഹജീവികളോടുള്ള സ്നേഹമോ കാരുണ്യമോ ഒന്നുമില്ല. ഒരുത്തൻ അജ്ഞനായിരിക്കുന്നതിന് അവൻ മാത്രമല്ല ഉത്തരവാദി, സമൂഹം അവന് ഉത്തരവാദിയാണ്. അവനെ ഒരിക്കലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാതെ അവൻ അജ്ഞനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിനവനല്ല ഉത്തരവാദി. നമ്മുടെ ഈ ഹിന്ദു സമൂഹത്തിൽ എത്രയോ തലമുറകളായി ചെയ്തു വെച്ച ഇതാണ്. അവൻ മൂർഖനാണ്, അവനെ തുടരും. ശങ്കരാചാര്യർ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്, പല ഭാഗങ്ങളും പറയുന്നുണ്ട്. അവരെ ഒഴിവാക്കണം, ഒഴിവാക്കിയാൽ ഈ അതാണ് ഈ ദുസ്ഥിതി വന്നത് ഹിന്ദു സമൂഹത്തിൽ. അങ്ങനെയല്ല, പാത്രമെന്ന് പറഞ്ഞാൽ അർഹൻ, അവന് കൊടുക്കണം. ദേശകാലങ്ങളനുസരിച്ച് കൊടുക്കണം, അവസരത്തിൽ കൊടുക്കണം, അതിന് പറ്റിയ സ്ഥലത്ത് കൊടുക്കണം. അതാണ് സേവനം എന്ന് പറയുന്നത്. അമ്മ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, പക്ഷെ അമ്മയുടെ ശിഷ്യന്മാർ പലതും മനസ്സിലാക്കിയിരുന്ന അങ്ങനെയല്ലെന്നാണ് ഇപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്. അങ്ങനെയല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ആ അർഹതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഗീതാകാരൻ പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. കഷ്ടപ്പെടുന്നവനും ദുഃഖിക്കുന്നതിനും വേണ്ടി കൊടുക്കുക, അല്ല അവൻ മൂർഖനാണോ തസ്കരനാണോ എന്ന് നോക്കിയിട്ടുണ്ട്. എന്നാലോചിച്ച് നോക്കുക, ഒരാൾ രോഗം പിടിച്ച് കഷ്ടപ്പെട്ട് മരുന്നിന് വരുമ്പോൾ അവൻ തസ്കരനാണെങ്കിൽ അവന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ ന്യായമുള്ളത്? അല്ലെങ്കിൽ അവൻ്റെ കർമ്മഫലമാണ് അവൻ അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ന്യായമുള്ളത്? ഞാനിത് പറഞ്ഞാലും ലംബകർണന്മാർ ഇത് പിടികിട്ടുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം ആദ്യം അവരുടെ കർണം തന്നെ മാറ്റി വയ്ക്കുന്നു. ദൈവം അങ്ങനെ സൃഷ്ടിച്ചു പോയതാണ്, ഇനി അതാർക്കും മാറ്റാനും ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന എന്റെ വഴിക്ക് പോകും, മറുവശത്ത് ചിന്തിക്കുന്നവർ ആ വഴിക്കും പോകും. എന്നാലും ഞാൻ ചെയ്യുന്ന തൊഴിൽ അല്പം ആത്മാർത്ഥമായി ചെയ്യണമെന്നുള്ള നിർബന്ധം എനിക്ക്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് ഏതുവരെ എന്ന് വെച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ കാല എന്റെ ചെറിയ പ്രായത്തിലൊക്കെ വീട്ടിൽ വന്ന് തുണി എടുത്തുകൊണ്ട് പോയി അലക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അലക്കുകാർ. ഇന്നിപ്പോ എല്ലാം വാഷിംഗ് മെഷീനൊക്കെ ആയതുകൊണ്ട് അത്ര കറുപ്പുറവാണ്. നമ്മുടെ തുണിയിൽ എന്തെങ്കിലും കറ ഇരുന്നാലേ ഇവരിത് കൊണ്ട് ഈ കറ മാറ്റിക്കൊണ്ടുവരും. അന്ന് ഇതുപോലെ ഡിറ്റർജന്റ് പൗഡറോ ഒന്നുമില്ല. അന്ന് ഈ കുളക്കടവുകൾ ആറ്റിന്റെ തീരങ്ങളൊക്കെ കാണും, പർപ്പടം പോലെ പരന്നിരിക്കുന്ന കല്ലുകൾ, അതായത് തുണി അടിച്ചടിച്ചടിച്ച് കല്ലിനെ അവർ പരത്തിയിട്ടിരിക്കും. അപ്പൊ തുണി അടിച്ച് കല്ല് പരന്നു പോകണമെങ്കിൽ ആ ജോലിയോട് അവർ കാണിക്കുന്ന ആത്മാർത്ഥം എന്തായിരിക്കും? ഏത് തുണി അവരെ കൊടുത്തു കഴിഞ്ഞാലും ശരി, ഇവരാ കല്ലിലിട്ട് അടിച്ച് വെളുപ്പിച്ചിഞ്ഞുകൊണ്ട് വരും, തുണി മടക്കി ഭംഗിയായിട്ട് കൊണ്ടുത്തരും. നമ്മളെടുത്ത് തുണി നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ അതിന് കറ കാണത്തില്ല, ആ കറയുണ്ടായിരുന്ന ഭാഗവും കാണത്തില്ല. അതാണ് അവരുടെ ജോലിയുടെ ആത്മാർത്ഥ. അതുപോലെ ഞാനും ഇവിടെ ഒരു അലക്കുകാരനാണ്, ഞാനും തല്ലും. ചിലപ്പോൾ കറ കാണത്തില്ല, കറയിരിക്കുന്ന ഭാഗവും കാണത്തില്ല. പക്ഷെ എന്റെ ജോലിയിൽ ഞാൻ യാതൊരു ദൈവം വിചാരിക്കത്തില്ല, കാരണം എന്റെ ജോലി അലക്കാണ്. ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും, ഇതാർക്കും പ്രതിരോധിക്കാനൊന്നും പറ്റത്തില്ല. പ്രതിരോധിച്ചാൽ നടക്കുന്ന കാര്യമുണ്ട് ഇത്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ നിങ്ങൾ കാലോചിതമായിട്ട് മനസ്സിലാക്കുക, അവസരോചിതമായി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആധുനികമായ ആചാര്യന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ച് മനസ്സിലാക്കുക. ആചാര്യസ്വാമികളെല്ലാം ദീർഘവീക്ഷണമില്ലാതെ എഴുതി വെച്ച ഭാഷ്യ ഭാഗങ്ങളെ സ്വീകരിക്കുക. ഇത് ഞാൻ തള്ളിക്കളയുന്നതല്ല, ആധുനികന്മാരായ ഒരുപാട് ആചാര്യന്മാർ, വിവേകാനന്ദ സ്വാമി പോലെയുള്ളവർ തള്ളിക്കളഞ്ഞത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. അല്ല, എന്റെ സ്വന്തം വ്യാഖ്യാനമൊന്നുമില്ല, ഞാൻ സ്വപ്നം കണ്ടതൊന്നുമില്ല. എന്തായാലും ശങ്കരാചാര്യ സ്വപ്നം കാണാത്തത് നമ്മൾ സ്വപ്നം കാണണം. ഒരു കാര്യത്തിലും ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത്തരം ആശയങ്ങളുമായിട്ട് സമൂഹത്തിന്റെ ഇടയിൽ പോകണമെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മളിലും മാറ്റം വരണം. വെറും യാഥാസ്ഥിതികമായ നിലപാടുകൾ ഒരു വിഷയത്തിന് കൊടുക്കാൻ പാടില്ല, ആധ്യാത്മികമായിക്കൊള്ളട്ടെ ഭൗതികമായിക്കൊള്ളട്ടെ. വാസ്തവത്തിൽ ഈ യാഥാസ്ഥിക നിലപാടെടുക്കുന്നതിന് അർഹതപ്പെട്ടവരല്ല, യാതൊരു അർഹതയില്ലാത്തവർ ഈ യാഥാസ്ഥിക നിലപാടെടുക്കുമ്പോഴാണ് ഇനി വളരെ അതിശയം തോന്നുന്നത്. എന്റെ ഗുരു യാഥാസ്ഥികനാണ്, എനിക്കത് മനസ്സിലാവും. അതിനൊരിക്കലും ഞാൻ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തത്തില്ല, കാരണം എനിക്കറിയാം. കാരണം അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ ചുറ്റുപാടുകളൊക്കെ അനുസരിച്ച് അദ്ദേഹം യാഥാസ്ഥികനായാലേ പറ്റും, ഞാൻ ജനിച്ചു വളർന്ന ചുറ്റുപാടുകളിലല്ല. അതുകൊണ്ട് എന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന് എനിക്കും ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്നെ മൂർഖ തസ്കരൻ എന്നാണ് പഠിപ്പിച്ചത്. അത് അദ്ദേഹം പഠിപ്പിച്ച മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ വ്യാഖ്യാനം ശരിയല്ല. പക്ഷെ എന്റെ മാനസിക നില അദ്ദേഹത്തിനറിയാം, അദ്ദേഹത്തിന്റെ മാനസിക നില എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വിരോധമില്ല, ഇന്നും നല്ല ബന്ധമാണ്. പക്ഷെ ആശയപരമായി യോജിപ്പില്ല, ആശയപരമായി രണ്ടുപേരും രണ്ടു നിലയിലാണ്. പക്ഷേ ഇവിടെ അമ്മയുടെ ശിഷ്യന്മാർ ഈ യാഥാസ്ഥികന്മാരായത് ഏത് രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അവിടെ അങ്ങനെ ആകുന്നതിനുള്ള അർഹതയുണ്ട് അവർക്ക്. ഇവിടെ എങ്ങനെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു യാഥാസ്ഥികത എങ്ങനെ സ്വീകരിക്കാൻ പറ്റും, അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും ചിന്തിക്കുക, നിങ്ങൾ നന്നാകണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്ക്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഈ രീതി വേണം നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മളിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ലാതെ വരും. നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ലാതെ വരും. ആ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ ഗീതാകാരൻ ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. ഗീതാകാരൻ മൂർഖ തസ്കരാദി എന്നൊന്നും പറഞ്ഞിട്ടില്ല, അപാത്രമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണെന്ന് മുമ്പ് തന്നെ പല ആചാര്യന്മാരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ പാത്രമെന്ന് വെച്ചാൽ അർഹൻ, അർഹതയില്ലാത്തവൻ. ആ അർഹത എന്താണ്? അത് ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ മനസ്സിലാക്കണം. ഓരോ കാര്യത്തിൽ വിദ്യയ്ക്ക് ആരാണ് അർഹൻ? ജിജ്ഞാസു. വിദ്യയ്ക്ക് അർഹനാണ്, അവന് വിദ്യ കൊടുക്കണം. ഔഷധത്തിനാണ് ആരാണ് അർഹൻ? രോഗി. അവിടെ അതേ അർഹതയായി കാണാൻ പാടുള്ളൂ, അവനത് കൊടുക്കണം. അന്നത്തിനാണ് ആരാണ് അർഹൻ? വിശക്കുന്നവൻ, അവന് കൊടുക്കണം. ആ രീതിയിൽ ഓരോ സന്ദർഭത്തിലും നമുക്ക് അർഹരെ കിട്ടും. ആശ്വാസ വാക്ക് ആരോടാ പറയേണ്ടത്? മനസ്സിന് പ്രയാസമുള്ളവനോട്. അപ്പോൾ ഈ രീതിയിൽ അർഹരെ അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ഗീതാകാരന്റെ വാക്യങ്ങൾക്ക് യാതൊരു എന്താണ് പോരാമ ഈ കാലത്തിന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് ഏത് കാലത്തിനും നമുക്ക് മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും പറ്റിയതാണ്. ആ ദൃഷ്ടിയിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുക. നമ്മുടെ പ്രാചീനന്മാരായ മിക്കവാറും എല്ലാ ആചാര്യന്മാരും, മിക്കവാറും പേരല്ല, ഈ ആചാര്യസ്വാമിയുടെ വ്യാഖ്യാനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? ആ കാലം അവർക്ക് അതി കൂടുതൽ ചിന്തിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ കാലം മാറി. അതുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഭഗവാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ തള്ളിക്കളയുക. അദ്ദേശക്കാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസമുദാഹൃതം. ഓം തത് സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത ബ്രാഹ്മണാസ്തേന വേദാശ്ച വിഹിതാ പുരാ യജ്ഞദാന തപ പ്രഭൃതീനാം സാഗുണ്യകാരനായ അയം ഉപദേശ ഉച്യതെ. കർമ്മങ്ങളിൽ, പ്രത്യേകിച്ചും വൈദിക കർമ്മങ്ങളിൽ നിർബന്ധമുള്ള കാര്യമാണ് എന്താണ്? കർമ്മങ്ങളിൽ വൈഗുണ്യം വരാൻ പാടില്ല. വൈഗുണ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ അതിൽ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാകും. അത് പൂർണ്ണമായിരിക്കണം. എന്നുവെച്ചാൽ ആ കർമ്മത്തിന്റെ അനുഷ്ഠാനത്തിൽ പൂർണ്ണമായിരിക്കണം. ആ കർമ്മത്തിൽ ഉപയോഗിക്കേണ്ട ദ്രവ്യങ്ങളെല്ലാം പൂർണ്ണമായിരിക്കണം. കർമ്മത്തിന്റെ അംഗങ്ങളായി ചെയ്യേണ്ട ചെറിയ ചെറിയ ക്രിയകൾ അത് പൂർണ്ണമായിരിക്കണം. അത് ചെയ്യാൻ അർഹതയുള്ളവൻ തന്നെ അത് ചെയ്യണം. കാലമനുകൂലമായിരിക്കണം, ദേശമനുകൂലമായിരിക്കണം. അങ്ങനെ വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ച് വളരെയധികം നിയമങ്ങൾ പറയുന്നുണ്ട്. ഈ നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ അതിന് വൈഗുണ്യം എന്ന് പറയും. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് മന്ത്രവും. മന്ത്രങ്ങളിലും യാതൊരു പോരായ്മയും വരാൻ പാടില്ല. അപ്പോൾ അത്തരം പോരായ്മകൾ പരിഹരിച്ച് സാദ്ഗുണ്യം കരണായ, സാദ്ഗുണ്യം എന്ന് പറയുന്നത് വൈഗുണ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. അതിനെ ഗുണസമ്പുഷ്ടമാകണം കർമ്മത്തെ. ആ കർമ്മങ്ങളിൽ ഇവിടെ പറയുന്ന എന്താണ്? യജ്ഞദാന തപസ്സുകൾ, യജ്ഞദാനം തപസ്സ് തുടങ്ങിയ കർമ്മങ്ങൾ. അത് മുഖ്യമായി അവിടെ പറയുന്നത് വൈദിക കർമ്മങ്ങളാണ്. അതിൽ സാദ്ഗുണ്യം വരുന്നതിന് വേണ്ടി അയോപദേശം. ഇവിടെയും ഇപ്പോ ഗീതയിൽ തന്നെ വേദത്തിന്റെ കർമ്മകാണ്ഡങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും വേദത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള യജ്ഞദാന തപസ്സുകളെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ പൂർണതയ്ക്ക് വേണ്ടിയാണ് ഈ ശ്ലോകം പറയുന്നതെന്നാണ് ഭാഷ്യകാരം പറയുന്നത്. ഓം ഇതി ഓം തത് സദിത്യേഷ നിർദ്ദേശോ നിർദ്ദിശ്യതി അനേനേതി നിർദ്ദേശ ത്രിവിധോ നാമനിർദ്ദേശോ ബ്രഹ്മണ സ്മൃത ചിന്തിത വേദാന്തേഷു ബ്രഹ്മവിദ്ധി. വേദത്തിൽ ഭാഷ്യകാരൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ്? വേദാന്തങ്ങൾക്കാണ്, ഉപനിഷത്തുകൾക്കാണ്. അവിടുത്തെ പ്രതിപാദ്യ വിഷയത്തെ അറിയുന്നവരാണ് ബ്രഹ്മവിത്തുക്കൾ. ബ്രഹ്മവിത്ത് എന്ന് പറയുന്നതിന് ബ്രഹ്മത്തെ അറിയുന്നവനെന്നും വേദത്തെ അറിയുന്നവനെന്നും രണ്ടർത്ഥവും പറയാം. വേദത്തെ അറിയുന്നവൻ ബ്രഹ്മത്തെ അറിയുന്നുണ്ട്, ഇവിടെ രണ്ടർത്ഥവും യോജിക്കുന്നതാണ്. അപ്പൊ ആ ബ്രഹ്മവിത്തുകൾ എന്ത് ചെയ്യുന്നു? ഓം തത് സത് എന്ന് പറയുന്ന മൂന്ന് നിർദ്ദേശങ്ങൾ വേദത്തിലുള്ളതായി അവർ മനസ്സിലാക്കുന്നു. വേദത്തിലുണ്ട്, അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നു ഈ മൂന്ന് ശബ്ദങ്ങൾ. ഓം, ഓം ഇതി ബ്രഹ്മ വേദത്തിൽ വരുന്നുണ്ട്, വേദത്തിലുള്ളതാണ്. തത് ധാരാളം സ്ഥലങ്ങൾ വന്നു, തദ് ബ്രഹ്മ, തത്വമസി, അവിടെയും തത് ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. സത് സദൈവ സൗമ്യതമഗ്രാസി, ഇങ്ങനെ തത് ശബ്ദം. ഇത് മൂന്നും സദായതനാഹ സത്പ്രതിഷ്ഠാഹ. ഇവിടെ എല്ലാ സത്ശബ്ദം ബ്രഹ്മത്തിന് വേണ്ടി പറയണം. ഓം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന് വേണ്ടി പറയുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അതുപോലെ തത് ശബ്ദവും സത് ശബ്ദവും ബ്രഹ്മത്തിന് വേണ്ടി പറയുന്നു. ഓം തത് സത് ഇത്യേഷ നിർദ്ദേശ നിർദ്ദിശ്യതേ അനേന. ഈ വേദം ഈ മൂന്ന് ശബ്ദത്തെയും നിർദ്ദേശിക്കുന്നു. ത്രിവിധ നാമനിർദ്ദേശ ബ്രഹ്മണ, ഇത് മൂന്നും ബ്രഹ്മത്തിന്റെ നാമങ്ങളാണ്. ഇക്കാര്യം സ്മൃത എന്ന് പറഞ്ഞാൽ ചിന്തിച്ചിട്ടുണ്ട്. വേദാന്തേഷു ബ്രഹ്മവിദ്ധി, വേദാന്തത്തിൽ ഇങ്ങനെ പറയുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഓം തത് സത് എന്ന് പറയുന്ന മൂന്ന് ശബ്ദങ്ങളും ഓമിനെ കുറിച്ച് വളരെ പ്രസിദ്ധമാണ്. ഓം ബ്രഹ്മവാചകമാണ്. ബ്രഹ്മവാചകം എന്ന് പറയുമ്പോൾ ഓം എന്ന് പറയുന്നത് വാച്യരൂപത്തിൽ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്നല്ല, ഈ ശബ്ദങ്ങളെല്ലാം അതിന്റെ ലക്ഷ്യാർത്ഥമായി ബ്രഹ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഒരു ശബ്ദത്തിനും ബ്രഹ്മത്തെ നേരിട്ട് ബോധിപ്പിക്കാൻ കഴിയില്ല, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ ശബ്ദങ്ങളെല്ലാം എന്ത് വരുന്നു? ലക്ഷ്യാർത്ഥത്തിൽ, ലക്ഷ്യരൂപത്തിൽ ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. ഓം തത് സത് ഇത് മൂന്നും. ഇത് വേദം പഠിച്ചിട്ടുള്ളവർ ഇത് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഈ മൂന്ന് ശബ്ദത്തിനും വേദത്തിൽ പ്രാധാന്യം വരാൻ എന്താ കാരണം പറയുന്നു? വേദങ്ങളിലൂടെ സൃഷ്ടി എന്നാണ് വൈദികന്മാരുടെ അഭിപ്രായം. ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ച വേദങ്ങളിലൂടെയാണ്. എങ്ങനെ? ബ്രാഹ്മണാഹ തേന വേദാശ്ച യജ്ഞാശ്ച വിഹിത പുരാ. പുരാ എന്ന് വെച്ചാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രാഹ്മണാഹ ബ്രാഹ്മണരെ, വേദാഹ വേദങ്ങളെ, യജ്ഞാഹ യജ്ഞങ്ങളെ എല്ലാം ഇങ്ങനെ വിധിച്ചു. തേന വിഹിത എന്ന് പറയുന്നു. കാരണം സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളും, ഇവിടെ മാത്രമല്ല പുരാണങ്ങളിലും എല്ലാം പറയും, സൃഷ്ടിയുടെ ആരംഭത്തിൽ മരീചിയാദികളെ സൃഷ്ടിച്ചു, ആദ്യം ഭാഷകാരനും പറഞ്ഞിട്ടുണ്ട്, പ്രജാപതികളെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ബ്രാഹ്മണാഹ, അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ആ ബ്രാഹ്മണർ എന്ന് പറയുന്നതുകൊണ്ട് ഒരു കുലമോ ഒരു വംശത്തെ എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ആദിയിൽ ഈശ്വരൻ സൃഷ്ടിച്ച ആ കുലം അല്ലെങ്കിൽ വംശം അവർ ബ്രാഹ്മണർ തന്നെയായിരുന്നു. അതിനൊക്കെ അധപ്പതനം സംഭവിച്ചത് പിന്നീടാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇത് രണ്ടുമുണ്ട്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഉള്ള ബ്രാഹ്മണത്വവും ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വം, ഇത് രണ്ടുമുണ്ട്. രണ്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇവിടെ ഭഗവാൻ ആദ്യം സൃഷ്ടിച്ച മരീച്ഛ്യാദികൾ, ആ കുലം തന്നെ പവിത്രമായിരുന്നു. അതിന്റെ പരമ്പര പിന്നീട് ദുഷിച്ചു പോയത് ഭാഷകാരൻ തന്നെ പറയുന്നു, ദീർഘേണ കാലേൻ കാമോദ്ഭവ. പരമ്പരകളിൽ കാമം വന്ന പരമ്പര ദുഷിച്ചു പോയി എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കുലം ഇല്ലെന്നർത്ഥമില്ല, അങ്ങനെ ഒരു വംശം ഇല്ലെന്നർത്ഥമില്ല, അങ്ങനെയൊന്നുണ്ടായിരുന്നു. ഇവിടെയും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണവും കർമ്മവും മാത്രമാണ്, അങ്ങനെയല്ല, അങ്ങനൊരു വംശമുണ്ട്. അതും നമ്മുടെ ഇതിലെല്ലാം പറയുന്നുണ്ട്. അതിനോട് അസൂയപ്പെട്ടിട്ട് അതിനെ നിഷേധിക്കുന്നതിനർത്ഥമില്ല. ഞാൻ ശൂദ്രനാണ്, അതുകൊണ്ട് ബ്രാഹ്മണകുലത്തെ നിഷേധിക്കുന്നതിനർത്ഥമില്ല. ശാസ്ത്രങ്ങളിൽ നിർദ്ദേശിക്കുന്നത് തന്നെയാണ്, ഒരു കാലത്ത് ഉണ്ടായിരുന്നത് തന്നെയാണ്, നശിച്ചുപോയി ഇന്ന് പുട്ടുകച്ചവടമായിപ്പോയി എന്ന് പറയുന്നതും പറയുന്നതിനും ദോഷമൊന്നുമില്ല, രണ്ടുമുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആ ബ്രാഹ്മണരെയും വേദങ്ങളെയും യജ്ഞങ്ങളെയും സൃഷ്ടിച്ചു നിർമ്മിത പുര തേന നിർദ്ദേശേന ത്രിവിധേൻ. ഈ നിർദ്ദേശങ്ങൾ ഓം തത് സത് എന്ന് ഉള്ള നിർദ്ദേശങ്ങളും സൃഷ്ടിച്ചു പറഞ്ഞല്ലോ. ഓം തത് സത് എന്ന് പറയുന്നത് ബ്രഹ്മവാചകമാണെന്ന് പറഞ്ഞു, ഈശ്വരവാചകമാണ്. ഇത് മംഗളകരമായ ശബ്ദങ്ങളാണ്. ശബ്ദത്തിലൂടെ സൃഷ്ടി, അത് വേദത്തിൽ പല ഭാഗങ്ങളും പറയുന്നുണ്ട്. അധ എന്നുള്ള ശബ്ദത്തിലൂടെ സൃഷ്ടി ആരംഭിച്ചു, ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ഓം ആദ്യം ഓം എന്നുള്ള ശബ്ദത്തെ ഉച്ചരിച്ചുകൊണ്ട് സൃഷ്ടിച്ചു. ഓങ്കാരശ്ച അധശബ്ദശ്ച ദ്വാവേദു ബ്രഹ്മണ പുര കണ്ഠം ഭിത്വ വിനിർയാതു തസ്മാ മാംഗളികവും ബഹു എന്നെല്ലാം പറയുന്ന ശ്ലോകങ്ങളൊക്കെ മഹാഭാരതത്തിലും മനുസ്മൃതിയിലുമൊക്കെ പ്രസിദ്ധമാണ്. ഈ മംഗളകരമായ ശബ്ദങ്ങളെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉച്ചരിച്ചു, അങ്ങനെ മംഗളകരമായ വസ്തുക്കളെ സൃഷ്ടിച്ചു, അങ്ങനെയാണ് ബ്രാഹ്മണനെയും വേദങ്ങളെയും യജ്ഞങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത്. അതെല്ലാം മംഗളകരമായ കാര്യങ്ങളാണ്, ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഈശ്വരൻ തന്നെ സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിച്ചവയാണിത്. എന്നിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ശബ്ദങ്ങളോട് ഇതിനോട് കൂടി ചേർന്ന്, ബ്രാഹ്മണനോട് കൂടി ചേർന്നും വേദങ്ങളോട് കൂടി ചേർന്നും ഈ യജ്ഞങ്ങളോട് കൂടി ചേർന്നും ഓം തത് സത് എന്നുള്ള ശബ്ദങ്ങൾ നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. ബ്രാഹ്മണൻ ഉച്ചരിക്കുന്നു അവന്റെ എല്ലാ കാര്യങ്ങളിലും, യജ്ഞത്തിലും തപസ്സുകളിലും എല്ലാം ഓം തത് സത് എന്ന് ഉച്ചരിക്കുന്നു. യജ്ഞങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വരുന്നുണ്ടെന്നാണ്, ഓം തത് സത് ആ കർമ്മങ്ങളോട് ചേർന്നിരിക്കുന്നു. തപസ് സാധനകൾ അനുഷ്ഠാനങ്ങൾ അവിടെയെല്ലാം വരുന്ന ഈ ഓം തത് സത് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്നും അതുപയോഗിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ആ ശബ്ദങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, അത് മംഗളകരമായ ശബ്ദങ്ങളാണ്. അത് ഈശ്വരനെ ബോധിപ്പിക്കുന്നതാണ് ചുരുക്കത്തിൽ. ചെറിയ ശബ്ദങ്ങൾ ഈശ്വരനെ ബോധിപ്പിക്കുന്നു. നമ്മൾ ഈശ്വരനെ ബോധിക്കുന്നതിന് വേണ്ടി നീണ്ട നീണ്ട മന്ത്രങ്ങൾ, അർത്ഥം മനസ്സിലാക്കാത്ത മന്ത്രങ്ങളെല്ലാം നമ്മൾ ചൊല്ലുന്നുണ്ട്. അതെല്ലാം കാലം കൊണ്ട് വന്നു ഭവിച്ചതാണ്. ഇത് പര്യാപ്തമാണെന്നാണ്. ഓം തത് സത്, ഈ ശബ്ദങ്ങൾ മതി ഈശ്വരനെ സ്മരിക്കുന്നതിന്. കാരണം ഇത് ഈശ്വരൻ തന്നെ ആദ്യം ഉച്ചരിച്ചതാണ് മംഗളവസ്തുക്കളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി. അതാണ് ഇവിടെ പറയുന്നത്. അതിവിടെ എന്തിനു പറയുന്നു? ഈ ശബ്ദങ്ങളെ സ്തുതിക്കുന്നതിന് വേണ്ടി പറയുന്നു. അത്രയും ശ്രേഷ്ഠമാണ് ഈ ശബ്ദങ്ങൾ. ഈ ശബ്ദങ്ങളെ വിട്ടിട്ട് യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കരുത്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ യജ്ഞാദി കർമ്മങ്ങളും മറ്റും അനുഷ്ഠിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ ശബ്ദങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഓം ഉപയോഗിക്കുന്നുണ്ട്, മന്ത്രങ്ങളോടുകൂടി ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്, കർമ്മങ്ങളുടെ ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും തത്, സത് തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അത് പാരമ്പര്യമായി ഇന്നും പ്രചരിച്ചിരിക്കുന്നു. അവിടെ എന്താണ്? അതുകൊണ്ട് മുഖ്യമായി ഉദ്ദേശിക്കുന്ന എന്ത്? കാരണം ഈ കർമ്മങ്ങളിലൂടെയുള്ള ഈശ്വരസ്മരണം, ഈശ്വരനെ ബോധിപ്പിക്കുന്ന ഈ ശബ്ദങ്ങൾ നമ്മളവിടെ ഉച്ചരിച്ചാൽ എന്തായാലും അതിന്റെ വാക്യവുമായി നമുക്ക് ഈശ്വരനെ പിടികിട്ടുന്നില്ല. പക്ഷെ അതിന്റെ ലക്ഷ്യ രൂപത്തിൽ ഈശ്വരന്റെ സ്ഫുരണം അവിടെയുണ്ട്, ഈശ്വര തത്വസ്ഫുരണമുണ്ട്. അതുകൊണ്ട് ഇത്തരം കർമ്മങ്ങളിൽ തന്നെ നിരന്തരമായ ആ തത്വ സ്ഫുരണത്തിന് വേണ്ടി ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കണം. ഇത് പറയുന്നത് ആധ്യാത്മിക പ്രകരണത്തിലാണ്. ഈശ്വരസ്മരണയാണ് ഇവിടെ മുഖ്യമായി വേണ്ടത്. അതുകൊണ്ട് ഈ കാര്യത്തെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഭാഷ്യകാരനോട് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഓം തത് സതിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ തസ്മാദ് ഓമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാഃ പ്രവർത്തന്തേ വിധാനോക്താ സകലം ബ്രഹ്മവാദിനാം. തസ്മാദ്, അതുകൊണ്ട് ഓമിത്യുദാഹൃത്യ, ഉദാഹൃത്യ ഉച്ചാരി എന്നർത്ഥം. ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കും, പ്രസിദ്ധമായ അർത്ഥത്തിൽ. ഉദാഹരണത്തിന് ഉച്ചാരണം എന്നുള്ള അർത്ഥമുണ്ട്, ഉച്ചരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അതിനോട് ഉദാഹൃത്യ എന്ന് പറഞ്ഞാൽ ഉച്ചരിച്ചിട്ട് എന്നാണ് അർത്ഥം. ഓം എന്ന് ഉച്ചരിച്ചിട്ട് യജ്ഞദാന തപക്രിയാഹ യജ്ഞാദി സ്വരൂപക്രിയാഹ പ്രവർത്തന്തേ. യജ്ഞദാന തപക്രിയകൾ, യജ്ഞാദി രൂപത്തിലുള്ള ക്രിയകൾ പ്രവർത്തിക്കുന്നു. ആസ്തിക ബുദ്ധിയുള്ളവർ, ഇവരാണ് ഇതൊക്കെ അനുഷ്ഠിക്കുന്ന യജ്ഞാദി യജ്ഞദാന തപസ്സുകളെല്ലാം. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. യജ്ഞം, സത്കർമ്മങ്ങളെല്ലാം യജ്ഞമാണ്. ദാനം സത്കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമാണ്, ദാനം. അപ്പൊ അത് യജ്ഞത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. തപസ്, ആധ്യാത്മിക ഉത്കർഷത്തിന് വേണ്ടി സദാ വേണ്ടത് തപസ്. ഇതെല്ലാം, ഈ ക്രിയകളെല്ലാം വിധാനോക്താഹ ശാസ്ത്രചോദിതാഹ, ശാസ്ത്രത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്, വേദത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. വേദം നമ്മൾ നേരിട്ട് പഠിച്ചില്ലെങ്കിലും വേദത്തെ പിന്തുടരുന്ന പുരാണ ഇതിഹാസങ്ങളിലും മഹാത്മാക്കളുടെ വാക്കുകളിൽ നിന്നും എല്ലാം നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നു. യജ്ഞാദികൾ ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ബ്രഹ്മവാദിനാം, ബ്രഹ്മവാദികൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് സതതം സർവദാ ചെയ്യുന്നത് ഓം എന്ന് ഉച്ചരിച്ചിട്ടാണ്. ബ്രഹ്മവാദികൾ വിധിപ്രകാരം യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കുന്നത് ഓം എന്ന് ഉച്ചരിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കറിയാം ഇത്തരം കർമ്മങ്ങളെല്ലാം നിരന്തരം ഓം ഓം എന്ന് മന്ത്രങ്ങളിലും മറ്റും കാണുന്നതും നമ്മളെല്ലാം അതനുഷ്ഠിക്കുമ്പോൾ അത് ചൊല്ലേണ്ടി വരുന്നു. ചെറിയൊരു ഹോമമായാലും ശരി, അവിടെ എത്രയോ തവണ ഓം ചൊല്ലേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ഇത് വേദത്തിൽ തുടങ്ങിയതാണ്, ഈശ്വരൻ തന്നെ നിർദ്ദേശിച്ചതാണ്. ഈശ്വരൻ നിർദ്ദേശിച്ചു എന്ന് പറയുമ്പോൾ തപസ്വികളായ ഋഷിമാരുടെ അന്ധക്കരണത്തിൽ ഈശ്വരൻ സ്ഫുരിപ്പിച്ചതാണ്. അങ്ങനെയാണല്ല ഈശ്വരമെന്ന് നേരിട്ടാരോടും പറഞ്ഞല്ല വേദങ്ങൾ. ഒരു തപസ് ചെയ്തു, അവരുടെ ഉള്ളിൽ യജ്ഞദാന തപസ്സുകളെല്ലാം പ്രകാശിച്ചു. അത് ഈശ്വരന്റെ സങ്കല്പം കൊണ്ട്, അതാണ് ഈശ്വരൻ പറഞ്ഞു എന്ന് പറയും. അവരെയാണ് ബ്രഹ്മവാദികൾ. ബ്രഹ്മവാദികൾ എന്ന് പറയുന്നതിലൂടെ വ്യാഖ്യാതാക്കൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ബ്രഹ്മവാദിനാം ഇത്യത്ര ബ്രഹ്മവേദ. ഇവിടെ പരബ്രഹ്മം എന്നുള്ള അർത്ഥം കൊടുക്കണ്ടാവും. അതിനെക്കുറിച്ച് പറയുന്നവരെന്ന് എടുത്താലും തെറ്റില്ല. പക്ഷെ ഇവിടെ മുഖ്യമായി ബ്രഹ്മം വേദം, കാരണം വേദത്തെ പിന്തുടർന്നാണ് ഈ യജ്ഞദാന തപസ്സുകളെല്ലാം ലോകത്ത് പ്രചരിച്ചിരിക്കുന്നത്, സ്മൃതികളിലൂടെയും പുരാണങ്ങളിലൂടെയും. അപ്പോൾ വേദത്തിന് പ്രാധാന്യമുണ്ട്. ആ വേദത്തെ പറയുന്നവർ ഈ വിധികളെ മനസ്സിലാക്കി കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവർ ഓം എന്നുള്ള ഈശ്വര സ്മരണയോടുകൂടിയാണ് ഇതൊക്കെ അനുഷ്ഠിക്കുന്നതെന്നാണ് എന്ന് പറയുന്നതിനു വേണ്ടി മറ്റ് ലോഭമോഹങ്ങളൊന്നുമില്ലാതെ ഇത്തരം കർമ്മങ്ങൾ ഈശ്വര സ്മരണയോടുകൂടി അനുഷ്ഠിക്കണം. ഇത് നമ്മെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ബ്രഹ്മവാദികളുടെ ശീലമാണ് എന്ന് പറയുന്നതാണ്. തസ്മാത് ഓമിത്യുദാഹൃത്യ യജ്ഞദാന തപക്രിയാഹ പ്രവർത്തന്തേ വിധാനോക്ത സതതം ബ്രഹ്മവാദിനാം. തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഹ ദാനക്രിയാശ്ച വിവിധ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ. തദിത്യനഭിസന്ധായ തത് ഇതി ബ്രഹ്മാവിധാനം ഉച്ചാര്യ അനഭിസന്ധായ ച യജ്ഞാദി കർമ്മണഃ ഫലം യജ്ഞതപക്രിയാഃ യജ്ഞക്രിയാശ്ച തപക്രിയാശ്ച യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാഃ ക്ഷേത്ര ഹിരണ്യ പ്രദാനാദി ലക്ഷണാഃ ക്രിയന്തേ നിർവർത്തിയന്തേ മോക്ഷകാംക്ഷിഭിഃ മോക്ഷാർത്ഥിഭിഃ മുമുക്ഷുഭിഃ. തദിത്യനഭിസന്ധായ തദിരി, അത് പ്രത്യേകമാണ്. അനഭിസന്ധായ എന്ന് പറയുന്നത് ഫലത്തിനോട് ചേർക്കണം. ഫലം അനഭിസന്ധായ എന്നാണ്. ഫലത്തെ ആഗ്രഹിക്കാതെ, അഭിസന്ധാനം എന്ന് വെച്ചാൽ ആഗ്രഹം, അനഭിസന്ധായം എന്ന് വെച്ചാൽ ആഗ്രഹിക്കാതെ ഇച്ഛിക്കാതെ. തദിരി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ഉച്ചരിച്ചിട്ട്, അതതിനോട് ചേർക്കണം. ഉദാഹൃത്യ തദ്ദെന്ന് ഉച്ചരിച്ചിട്ട് ഫലം അനഭിസന്ധായ എന്നാണ്. ഇതും ഭാഷയുടെ ഒരു നിയമമാണ്. ഓമിത്യുദാഹൃത്യ, അവിടെ ഒന്നെന്താണ് ഉദാഹൃത്യ എന്ന് പറയുന്നൊരു ശബ്ദം വന്നു. ഇവിടെ തത് ദീനം വന്നു. സാധന നിയമം അനുസരിച്ച് ഈ ശ്ലോകത്തിൽ തന്നെയുള്ള കർത്താവ്, കർമ്മം, വിശേഷണ വിശേഷ്യങ്ങൾ ഇതെല്ലാം പരസ്പരം അന്വയിച്ച് ക്രിയയോടുകൂടി അന്വയിക്കുന്നു. അങ്ങനെ അന്വയിക്കുമ്പോഴാണ് എന്ത് നമുക്ക് വാക്യാർത്ഥ ബോധമുണ്ടാവും. അപ്പോൾ ആ ശ്ലോകം പൂർണ്ണമാവും. ഒരു ശ്ലോകം എഴുതുമ്പോൾ അതിന് അങ്ങനെ പൂർണ്ണമായി അന്വയിച്ച് നമുക്ക് വാക്യാർത്ഥ ബോധം ഉണ്ടായില്ലെങ്കിൽ അത് ശ്ലോകം എഴുതിയാണ്ട് ദോഷമാണ്. ശ്ലോകത്തിൽ ദോഷമായിട്ട് പറയും, കാവ്യദോഷങ്ങളെന്ന് പറയും. അങ്ങനെയൊരു ദോഷം ഇവിടെ പറയാം. കാരണം തദ്ധി എന്ന് പറഞ്ഞു അതിനോട് അന്വയിക്കേണ്ട എന്ത് സാധനമാണെന്നുള്ള ഇവിടെ പറഞ്ഞിട്ടില്ല ഈ ശ്ലോകത്തിൽ. വ്യാകരണ നിയമം അനുസരിച്ച് ഇത് തെറ്റാണ്. വ്യാസം പ്രയോഗിച്ചിരിക്കുന്നത് തെറ്റാണ്. ഇവിടുത്തെ യാഥാസ്ഥിതികരായ ബുദ്ധിജീവികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക, പക്ഷേ ഈ ശ്ലോകത്തിൽ പിന്നെ എങ്ങനെയാണ് ശരിയാക്കുന്നത്? ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് പൂർവ്വശ്ലോകത്തിൽ നിന്ന് ഉദാഹൃതിയാന്ന് പറയുന്ന ഒന്നിനെ ഈ ശ്ലോകത്തിലേക്ക് കൊണ്ടുവന്ന് തതിരി ഉദാഹൃതിയാന്ന് അന്വയിക്കും. ഇത് വ്യാകരണം അനുസരിച്ചല്ല, അതിന് വിവൃതി എന്ന് പറയും. ഒരു സെന്റൻസ് എഴുതുമ്പോഴത്തേക്ക് അതിന്റെ ആശയങ്ങളെല്ലാം നമ്മൾ വ്യാകരണത്തിലൂടെ തന്നെ മനസ്സിലാക്കി കൊണ്ടുവന്ന നിയമമില്ല. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ നിലയം വിദ്വാൻമാർ ബഹളം ഉണ്ടാക്കുന്നത്. നിലയം വിദ്വാന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പണ്ട് ആകാശവാണിയിൽ വേറെ പ്രോഗ്രാമൊന്നുമില്ലെങ്കിൽ പറയും. ഇപ്പം നിങ്ങളാരും കേൾക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ആകാശവാണിയായിരുന്നു. തല നിറച്ചിട്ടുള്ളവർക്കും അത് പറഞ്ഞാൽ മനസ്സിലാകും. അപ്പം മറ്റ് പ്രോഗ്രാമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിലയം വിദ്വാന്മാരുടെ പരിപാടി അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചവാദ്യമോ എന്തെങ്കിലും, അത് അവിടെയുള്ളവരെല്ലാം കൂടെ ഇരുന്ന് പാടും. വേറെ പാട്ടുകാരെ കിട്ടാതെ വരും. അങ്ങനെ നിലയം വിദ്വാന്മാർ മനസ്സിലാക്കാനാണ്. കാരണം നിലയം വിദ്വാന്മാരുടെ ആവശ്യം വരുന്ന എപ്പോഴാണ്? പുറത്തു നിന്ന് ആളെ കിട്ടാതെ വരുമ്പോൾ. യേശുദാസിന്റെ പാട്ട് കച്ചേരി, ചെമ്പയുടെ പാട്ട് കച്ചേരി ഒന്നും ആകാശവാണി ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ നിലയം വിദ്വാന്മാരുടെ പരിപാടി കേൾക്കേണ്ടി വരും. കേട്ടേ പറ്റൂ, അത് തുറന്നു വെച്ച് വരും. അതുപോലെ നിലയം വിദ്വാന്മാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. എന്നോട് ദേഷ്യമൊന്നും പറയാൻ തോന്നരുത്. എന്നെ വിമർശിക്കുന്നതിന് ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? പക്ഷെ ഞാൻ വിമർശിക്കുന്നതും കേൾക്കണം. അതും കേൾക്കാനുള്ള ക്ഷമ വേണം. ഞാനും ക്ഷമയോടുകൂടി കേൾക്കാം. അപ്പോ ഇവിടെ അതല്ല. ഒന്നിനെയും വിദ്വാന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് വ്യാകരണം കൊണ്ട് മാത്രമല്ല ഇവിടെ അർത്ഥം മനസ്സിലാക്കുന്നത്. വിവൃതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അങ്ങനെ വരുന്നിടത്ത് നമ്മൾ വ്യാകരണത്തിൽ കടുംപിടുത്തം പിടിക്കണ്ട. വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി ആര് പറയുന്നതാണ്? പതഞ്ജലി മഹർഷി പറയുന്നതാണ്. നഹി സന്ദേഹാത് അലക്ഷണം. ഏതെങ്കിലും ഒരു വാക്യം വായിക്കുമ്പോൾ വ്യാകരണം തെറ്റിയതുകൊണ്ട് നമുക്ക് സന്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ അർത്ഥബോധം ഉണ്ടാകാതിരിക്കത്തില്ല. ഭാഷയുടെ ഒരു അടിസ്ഥാന നിയമമാണ്. ഒരു വാക്യം നമ്മൾ വായിക്കുന്നു, അവിടെ ഉകാരം പോയി അല്ലെങ്കിൽ വള്ളി പോയി പുള്ളി പോയി എന്ന് പറഞ്ഞ് ഒരാൾക്ക് അർത്ഥബോധം ഉണ്ടാകാതിരിക്കത്തില്ല. എന്തുകൊണ്ട്? മാത്രമല്ല വിശേഷ പ്രതിപത്തി ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലത്ത് മറ്റു കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് വിശേഷമായ ബോധം ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ശരിയായ ബോധമാണ് അവിടെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? സ്വയം തന്നെ അയാളുടെ മനസ്സ് വ്യാഖ്യാനിച്ചോളും ഇതിന്നതാണ്. സാമാന്യ ബുദ്ധി അവിടെ പ്രവർത്തിക്കും, അവിടെ വ്യാകരണമല്ല പ്രവർത്തിക്കേണ്ടത്. അതിന് സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ് വിവൃതി എന്ന് പറയുന്ന ഒന്ന്. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും പൊട്ട വിദ്വാന്മാരെ എന്തെങ്കിലും പുസ്തകങ്ങളിൽ എന്തെങ്കിലും എഴുതി വെച്ച് വായിച്ചിട്ട് ഇതാണ് സർവസ്വം എന്ന് പറഞ്ഞ് അവരെ പ്രമാണന്മാരാക്കി അത് ശരിയെന്ന് വിശ്വസിച്ചിരിക്കുന്നവരടുത്ത് ഞാൻ പറയണം, അങ്ങനെയല്ല. ഭാഷയിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വ്യാകരണം മാത്രം പഠിച്ചാൽ പോരാ. ഒൻപത് അംശങ്ങളുള്ളതിൽ ഒരംശം മാത്രമാണ് വ്യാകരണം, അർത്ഥം മനസ്സിലാക്കുന്നതിന്. ബാക്കി എട്ട് കിടക്കുന്നു, അതിലൊന്നാണ് വികൃതി. അപ്പൊ ഇവിടെ എങ്ങനെ മനസ്സിലാക്കുന്നു? വ്യാസൻ വ്യാകരണ നിയമം തെറ്റിച്ചു. പക്ഷെ നമുക്ക് അർത്ഥബോധത്തിന് ഒരു കുഴപ്പമില്ല, വിശദീകരണം കൊണ്ട് മനസ്സിലാക്കാം. പിന്നെ മറ്റൊന്നാണെന്ത്? സാന്നിധ്യത സിദ്ധപദസ്യ. ഒരു തെറ്റായ പദം വന്നെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പോരായ്മയുള്ള ഒരു പദം വന്നെന്നിരിക്കട്ടെ, നമുക്ക് അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ പദത്തെ ശരിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ അടുത്ത് വേറെ ഏതെങ്കിലും ശരിയായ ഒരു പദം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു മതി, അതുകൊണ്ട് മനസ്സിലായിക്കോളും. അങ്ങനെയാണ് ഈ ഭാഷ വളരുന്നത്. കാരണം ഭാഷയിൽ ഒരുപാട് പദങ്ങൾ തെറ്റായി ഉപയോഗിക്കുന്നു, പക്ഷെ വായിക്കുന്നവരെല്ലാം അർത്ഥം ശരിയായി മനസ്സിലാക്കുന്നുമുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം അതിന്റെ അടുത്ത് ശരിയായ പദം കാണും. അപ്പൊ ഈ തെറ്റായ പദവും ആ ശരിയായ പദവും കൂടെ നമ്മളറിയാതെ തന്നെ നമ്മളെ ബുദ്ധി ചേർത്ത് വെച്ചിട്ട് അതിന്റെ അർത്ഥം ഗ്രഹിക്കും. അങ്ങനെ പലതവണ ഗ്രഹിച്ചു കഴിയുമ്പോൾ ആ തെറ്റായ പദവും പിന്നീട് ശരിയായ പദമായി മാറും. അങ്ങനെയാണ് ഭാഷ വളരുന്നത്. അതുകൊണ്ട് മുറിവിദ്യയും കൊണ്ട് എന്റെ അടുത്ത് ആരും തർക്കിക്കാൻ വരരുത്, യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. വാലൊക്കെ ചുരുട്ടി വെച്ചിട്ട് മര്യാദയ്ക്കിരുന്ന് പറയുന്ന കേൾക്കണം, അതാണ് ആരോഗ്യത്തിനും മനസ്സിനുമൊക്കെ നല്ലത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. വ്യാകരണം മാത്രം പഠിച്ചാൽ പോരാ, ഈ നിയമങ്ങളെല്ലാം ഭാഷയെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇവിടെ അതൊക്കെ സ്വീകരിച്ചിരിക്കുകയാണ്. എന്താണ് വിവൃതി, സിദ്ധപദസ്യ സാന്നിധ്യം തുടങ്ങിയ നിയമങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? തതിരി ബ്രഹ്മാഭിധാന ഉച്ചാര്യ എന്ന് ഭാഷ്യകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. അല്ല, ഇവിടെ പറഞ്ഞോ ഇത് തെറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞില്ല. തതെന്നുള്ളതിനെ ഒന്നുള്ള ബ്രഹ്മാഭിധാനത്തെ, ബ്രഹ്മവാചകത്തെ ഉച്ചരിച്ചിട്ട് അനഭിസന്ധായ ഫലം അത് അതിനോട് അന്വയിക്കുന്നു. ഈ കാവ്യദോഷങ്ങളെ കുറിച്ചൊക്കെ സാഹിത്യം പഠിച്ചിട്ടുള്ളവരിവിടെ ഉണ്ടോ എന്നറിയത്തില്ല. ഉണ്ടെങ്കിൽ ഈ ശ്ലോകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാവ്യദോഷങ്ങൾ പറയാൻ പറ്റും. ക്ലിഷ്ടാന്വയം തുടങ്ങിയ ദോഷങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അതൊന്നും ഇവിടെ വിഷയമല്ല, അതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഭാഷ്യകാരനെ പോലെയുള്ളവരിത് വ്യാഖ്യാനിച്ചപ്പോൾ ഇതിന്റെ ദോഷമൊന്നുമില്ലെന്ന് പറയാത്തത്. കാരണം അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അതാണ് നമ്മൾ മുഖ്യമായി ഭാഷയിലൂടെ നമ്മൾ സാധിക്കേണ്ടതാണ്. എന്താണ് ആശയവിനിമയം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇത്രയും വലിയ ഗഹനമായ ആധ്യാത്മിക വിഷയമാണെങ്കിലും ശരി, ഇവിടെ വരുന്ന ദോഷങ്ങളൊന്നും അത് ഗ്രഹിക്കുന്നതിന് തടസ്സമല്ല. പറയുന്നു അനഭിസന്ധായ ഫലം, അനഭിസന്ധായ ആ ഫലത്തെക്കുറിച്ച് ആഗ്രഹിക്കാതെ. എന്തിന്റെ ഫലം? യജ്ഞാദി കർമ്മണ ഫലം. യജ്ഞാദി കർമ്മങ്ങളുടെ ഫലത്തെ ചിന്തിക്കാതെ യജ്ഞതപക്രിയാഹ, യജ്ഞക്രിയാശ്ച തപക്രിയാശ്ച യജ്ഞതപക്രിയാഹ ദാനക്രിയാശ്ച. യജ്ഞക്രിയകൾ, തപക്രിയകൾ, ദാനക്രിയകൾ വിവിധ പലതരത്തിലുള്ളത് പലതരത്തിൽ വിധിച്ചിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ഇവിടെ ഭാഷ്യകാരം പറയുന്നത് ദാനക്രിയയെക്കുറിച്ച് എന്താണ്? വിവിധ ക്ഷേത്ര ഹിരണ്യപ്രധാനാദി ലക്ഷണ. അതും അന്നത്തെ കാലത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇന്ന് ദാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? അന്നദാനം, ഔഷധദാനം, വസ്ത്രദാനം എന്ന് വെച്ചാൽ ദുഃഖിക്കുന്ന മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന വേണം നമ്മളെ ഇന്നത്തെ ദാനം. അന്നത്തെ ദാനം അതല്ല, ക്ഷേത്രം, ഏക്കർ കണക്കിനുള്ള ഭൂമി, ഹിരണ്യം, സ്വർണം, ഇതൊക്കെയാണ് അന്ന് ദാനം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അത് വാങ്ങുന്ന ആരാണ് കൊടുക്കുന്ന ആരാണെന്ന് കാലമയ്യും. അവർ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അന്ന് നമ്മൾ വാച്യാർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. നമ്മളിന്ന് ഹിരണ്യം ദാനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? സ്വർണം ദാനം ചെയ്യാൻ പോവുകയാണ്, സുനാമി വന്നിടത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? തെണ്ടിപ്പോകത്തേ ഉള്ളൂ. ഭൂമി ദാനം ചെയ്യാൻ പോവുകയാണ്, നടക്കുമോ? ശങ്കരഭക്തന്മാരെന്ത് പറയും? ഒരു ഭൂമി തന്നെ ദാനം ചെയ്യും, സ്വർണം തന്നെ ദാനം ചെയ്യും. കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് ചിലപ്പം പറ്റുമായിരിക്കും, ഇവിടുന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ദാനം ചെയ്യാൻ. അപ്പൊ ഇന്നത്തെ ദാനം ഇതൊന്നുമല്ല, പണ്ടത്തെ ദാനം ഇതാണ്. അങ്ങനെ രണ്ടും തമ്മിലെ വ്യത്യാസം. അന്ന് ആരാ ദാനം ചെയ്യുന്നത്? ക്ഷത്രിയന്മാരായ രാജാക്കന്മാർ. അവർ ദാനം ചെയ്യുന്ന മുഖ്യമായിട്ടും ആർക്ക്? പുരോഹിതന്മാർക്ക്. അവരി സ്വർണം ഇടുന്ന അടുത്ത രാജ്യങ്ങളൊക്കെ കൊള്ളയടിച്ച് അവർ സ്വർണം ഉണ്ടാക്കും. ഭൂമിയോ അന്ന് റിസർവ് വനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പിടിച്ചോ, നീ എടുത്തോ, ഇത്രയും കാണിച്ചു കൊടുക്കും. ആ മരം പോലെ ഈ മരം പോലെ ഉള്ള നിന്റെ എന്ന് പറഞ്ഞു കൊടുത്താൽ ദാനം, ഭൂമി ദാനമായിട്ട് സ്വീകരിക്കുക. ഇന്ന് അതാണോ സ്ഥിതി? ഇവിടെയൊക്കെ സെന്റിന് എന്താ വില? ദാനം ചെയ്യാൻ പറ്റുമോ നമുക്ക്? അപ്പൊ ഇത് പഠിച്ചു വെച്ചിട്ട് ശങ്കരാചാര്യർ പറഞ്ഞതുപോലെയാണ് ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കരയാനേ പറ്റൂ, കഴുത കരയും പോലെ. അതുകൊണ്ട് ഇതൊന്നും വാച്യാർത്ഥത്തിൽ എടുക്കരുത്. ഇതൊന്നും എന്നെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കുകയും ചെയ്യരുത്. ദേവി യജ്ഞതപക്രിയാഹ ദാനക്രിയാശ്ച വിവിധാഹ ക്രിയന്തേ നിർവർത്തിയന്തേ. ആരാണിത് ചെയ്യേണ്ടത് പറയുന്നു. പ്രഭാഷ്യകാരൻ പറയുന്നു, എന്താണ്? മോക്ഷകാംക്ഷിഭി മോക്ഷാർത്ഥി മുമുക്ഷുഭി. മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ തതിത്തി ഉദാഹൃത്യ തദ് എന്ന് ഈശ്വരസ്മരണയോടുകൂടി ഫലാഗ്രഹം കൂടാതെ യജ്ഞം, തപസ്, ദാനക്രിയകളെല്ലാം ചെയ്യുന്നു. ഇതാണെന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സമൂഹ സേവനം എന്നൊക്കെ പറയുന്നത് ഇതാണ്, യജ്ഞമാണ്. നമ്മുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ തപസ്സാണ്. അത് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നതാണ് നമ്മുടെ ദാനം. എന്തിനുവേണ്ടി? മോക്ഷകാംക്ഷി, മോക്ഷത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ഈ സംസാരത്തിൽ നിന്നുള്ള മോചനത്തെ ആഗ്രഹിച്ചുകൊണ്ട്. അങ്ങനെയാണിത് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഹിരണ്യം ഭൂമിയിൽ നിന്നും അല്ല മനസ്സിലാക്കേണ്ടത്. തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഹ ദാനക്രിയാശ്ച വിവിധ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ സദ്ഭാവേ സാധുഭാവേ ച തദിത്യേതത്രൈജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സത്ശബ്ദ പാർത്ഥയുജ്യതേ.